ഇവരൊരു ആധുനിക മനുഷ്യനായി. ആധുനിക മനുഷ്യൻ എന്ന് വെച്ചാൽ മാറുന്ന സമൂഹത്തെ തിരിച്ചറിഞ്ഞവരാണ്, മാറുന്ന സമൂഹത്തിനനുസരിച്ച് മാറി ചിന്തിച്ചവരാണ്. ഈ സമൂഹത്തിന്റെ ഈ പോക്കിനെ കുറിച്ചും മാറ്റത്തെക്കുറിച്ചത് വളരെ നിരീക്ഷണാത്മകമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിച്ചാണ് ഗുരുവിന്റെ ജീവിതത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഗുരു ആധുനിക മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മനോവാദികളും മറ്റും നമ്മളിൽ തലമുറകളിലൂടെ അടിച്ചേൽപ്പിച്ച പല അന്ധവിശ്വാസങ്ങളുടെയും അവതാരകനായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവും ഇവരെയൊക്കെ പോലെ മനുവിനെയൊക്കെ പോലെ ഒരു അപരിഷ്കൃതനായി. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹം അത് മനസ്സിലാക്കും. അപ്പോ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാട് ഗുരുവിന് ചേർത്ത് വെച്ച് ഗുരുവിനെ കെട്ടി ഒരുക്കി അലങ്കരിച്ച് അവതരിപ്പിക്കുന്നത് ഇനി ചിലരുടെ ഒരു പ്രവണതയാണ്. അതൊന്നും ഒരു ആധുനിക മനുഷ്യന്, ആധുനികനായ ഗുരുവിന് ചേർന്ന ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗുരുവിന്റെ ചുറ്റുമുണ്ടായിരുന്ന ആ സമൂഹത്തിന്റെ 90% കൂടുതൽ നിരക്ഷരരും ജീവിതത്തെക്കുറിച്ചോ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചോ കാഴ്ചപ്പാടില്ലാത്തവരും സാധുക്കളും അടിച്ചമർത്തപ്പെട്ടവരായതുകൊണ്ട് ഇത്തരത്തിലായിപ്പോയ ആൾക്കാരായി. അതിന് വളരെ കുറച്ചാൾക്കാർക്ക് മാത്രമേ ഗുരുവിന്റെ ആ ശരിയായ നിലപാടുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർക്ക് തന്നെ പൂർണ്ണമായും മനസ്സിലായില്ല. അപ്പോ ആ ഭൂരിപക്ഷ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അതായിരുന്നു ഗുരുവിന്റെ യാഥാർത്ഥ്യം. ഗുരു ആധുനികനായി ആധുനികതയുടെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് കുറെയൊക്കെ ഗുരു സന്ധി ചെയ്തിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും തുറന്നു പറയുന്നു ഇതൊക്കെ ഇവരുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഈ അന്ധരായ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം, അതാണ് ഗുരു ആഗ്രഹിച്ചത്. അതായിരുന്നു ഗുരുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ശരിക്കും നിരീക്ഷിച്ചറിയാം. ഗുരു ക്ഷേത്രങ്ങളും ഉണ്ടാക്കി, കാരണം അത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. അത് ജനങ്ങളുടെ ആത്മീയമായൊരാവശ്യമായിരുന്നില്ല, അത് മാത്രമായിരുന്നില്ല, അതിനുപരി എന്തായിരുന്നു, സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. സമൂഹത്തില് ഒരു വലിയൊരു പരിവർത്തനം വരുത്തണമെങ്കിൽ അതൊക്കെ ആവശ്യമായി. പക്ഷെ സമൂഹത്തെ അതിൽ തളച്ചിടാൻ ഗുരു ആഗ്രഹിച്ചു. ഗുരു മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നതാണ്. ക്ഷേത്രങ്ങളുടെ രൂപങ്ങളെല്ലാം മാറി, പിന്നെ ക്ഷേത്രമേ വേണ്ടെന്നുള്ളൊരു നിലപാട് വന്നു. അതുകൊണ്ടാണ് സമൂഹം മാറുന്നത്, തൽക്കാലം മാറുന്നതും ഭാവിയിൽ എങ്ങനെ മാറുമെന്നും ഉള്ളവര് ദീർഘവീക്ഷണം ഗുരുവിനുണ്ടായിരുന്നു. ശങ്കരാചാര്യർക്കില്ലാത്തതുപോലെ ഇല്ലാതെ പോയ ഒന്നതാണ്. ശങ്കരാചാര്യർ ഒരിക്കലും ഒരു ദീർഘവീക്ഷണമുള്ള ആചാര്യനായിരുന്നു. ഏതൊരു വ്യക്തിക്കും തന്റെ ചുറ്റുപാടിന്റെ സ്വാധീനം ഉണ്ടാവും, അത് ഗുരുവിനും ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ സ്വാധീനം എന്ന് പറയുന്നത് തന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനം. ചുറ്റുപാടുകളുടെ സ്വാധീനം ഗുരുവിനും ഉണ്ടായി, ശങ്കരാചാര്യനും ഉണ്ടായി. എന്നാലും അത് താരതമ്യം ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. പക്ഷെ ദീർഘവീക്ഷണമില്ലായിരുന്നു. ലോകം എന്നും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ആഗ്രഹിച്ചു പോയി സുന്ദരായ എന്നും ഇവിടെ ചണ്ടാളന്മാര് ശൂദ്രന്മാര് അടിമകളായി കഴിയുമെന്ന് കേട്ട് ചന്ദ്രായ ഗുരു അങ്ങനെയല്ല. ഇന്ന് സമൂഹത്തിൽ വളരെ ഇങ്ങനെ അജ്ഞതയുടെയും അടിമത്തത്തിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അന്ധവിശ്വാസത്തിന്റെയും. പക്ഷെ മനുഷ്യൻ ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രരാകും, അവരെ സ്വതന്ത്രരാക്കണം എന്നൊരു കാഴ്ചപ്പാട് ഗുരു നിന്നുണ്ടായിരുന്നു. അതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്വീകരിച്ചെങ്കിലും സ്വീകരിച്ചെങ്കിലും എന്നല്ല, അത് സ്വീകരിച്ചു, ഒരു തത്വമായിട്ട് തന്നെ സ്വീകരിച്ചു. അതിന്റെ മേന്മയും പോരായ്മയും എല്ലാം ഗുരുവിനറിയാമായിരുന്നു. പക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഗുരു പ്രവർത്തിച്ചപ്പോ അവിടെ എന്ത് ചെയ്തു, അവിടെ സാമൂഹ്യ നീതിയെ മുൻനിർത്തിയാണ് പ്രവർത്തിച്ചത്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന എല്ലാ മനുഷ്യർക്കും നീതി, അത് അങ്ങനെ പ്രവർത്തിച്ച ആ പ്രവർത്തന ശൈലിയും എന്താണോ അത് അനന്യസാധാരണമായ ഒരു ശൈലിയിൽ അത് പ്രവർത്തിച്ചത്, സംഘർഷങ്ങളുണ്ടാക്കാതെ. ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞു നയം അറിഞ്ഞു നയപരമായി പ്രവർത്തിച്ചു. അതൊക്കെ ഒരു അതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗം, ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. അതിന് സാറിന് സംസ്കൃതി പറയും അതലസ്പർശി എന്ന് പറയും. അതലസ്പർശി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൊന്ന് ചകാ അതലസ്പർശിയായ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഇതിന്റെ വളരെ അഗാധമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് എന്തിനെ കുറിച്ച് കാഴ്ചപ്പാട്, ഈ പറയുന്ന തത്വത്തെക്കുറിച്ചും അറിയാമായിരുന്നു, മനുഷ്യരെ കുറിച്ചും മനുഷ്യ സമൂഹത്തെ കുറിച്ചും മനുഷ്യ സമൂഹത്തിന്റെ മാറ്റങ്ങളെ കുറിച്ചും. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് തരത്തിലായിരിക്കണം, അതാണ് അതലസ്പർശിയായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പുതിയ വാക്കാണെങ്കിൽ പഠിച്ചോളൂ, നിങ്ങൾക്ക് എടുത്ത് പ്രയോഗിക്കാം. ഞാൻ വായും പഠിച്ചിരിക്കുന്നുണ്ട്. അതലസ്പർശി സംസ്കൃതത്തിൽ സാധനം പ്രയോഗിക്കണം, മലയാളത്തിനും പ്രയോഗിക്കും, പലരും എഴുതി പഠിച്ചോളൂ. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ അദ്വൈത ജ്ഞാനം അതിന്റെ പ്രയോജനം എന്താണ്, എന്താണ് അതിന്റെ പ്രയോജനം, അതിനാണ് അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത്. അതറിഞ്ഞാണ് അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ പ്രയോജനം എന്തെന്ന് ചോദിക്കുമ്പോ ആ ബോധമാണെന്നാണോ പറയുന്നത്, അതിന് പ്രയോജനമുണ്ട്. അതും നടക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കാണാതെ എഴുതിയെടുത്ത് കാണാതെ വായിച്ച് പറഞ്ഞപ്പോ. സാമൂഹ്യ നീതി എന്നും അതിന് നടക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഇന്നത്തെ മതപ്രഭാഷകർ പറയുന്നു, സാമൂഹ്യനീതിക്ക് സാമൂഹ്യ ശാസ്ത്രത്തെ കുറിച്ച് ബോധം വേണം. അത് ഗുരുവിനുണ്ടായിരുന്നു. അതാണ് ഗുരു ആധുനികൻ എന്ന് പറയുന്നത്. വെറും ആത്മീയ ജ്ഞാനി ആയിരുന്നെങ്കിൽ ഗുരു ഒരു വെറും പഴഞ്ചനായിപ്പോയിരുന്നു, ശങ്കരാചാര്യരെ പോലെ. അതായത് അദ്വൈത ബോധത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ബോധം, അറിവ്. അതിന്റെ പ്രയോജനം എന്ന് പറയുന്ന അറിവില്ലായ്മ മാറ്റുക, ഇത്രയേ ഉള്ളൂ. മനസ്സിലായി. അത് അദ്വൈത ജ്ഞാനത്തിന്റെ സവിശേഷതയാണ്. അദ്വൈത ബോധത്തിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ബോധമില്ലായ്മയെ ഒരു പറയുക, ബോധക്കേടൊക്കെ നീക്കി ഈ ബോധക്കേട് മാറ്റുക എന്നുള്ളതാണ് അദ്വൈത ബോധത്തിന്റെ പ്രയോജനം. ആ പ്രത്യേകം മനസ്സിലാക്കും. ആ ബോധക്കേട് മാറും, അതാണ്. അതേ അതിന്റെ പ്രയോജനമായിട്ടുള്ളൂ. ഇത് പറയുന്ന അദ്വൈതികൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. അദ്വൈതികളെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് ശേഷം പറയുന്നതാണ് എന്താണ് അദ്വൈത ബോധത്തിന്റെ പ്രയോജനം, ബോധക്കേട് മാറ്റുക. അത്രയും മോക്ഷം പോലും അതിന്റെ പ്രയോജനമാണ്. എന്തുകൊണ്ട് മോക്ഷം മുക്തി എന്നൊക്കെ പറയുന്ന അദ്വൈതകളെ സംബന്ധിച്ചിടത്തോളം അത് നിത്യസിദ്ധമാണ്, ആത്മസ്വരൂപമാണ്. അപ്പൊ അതും പ്രയോജനമല്ല, അത് പ്രാപ്യമല്ല, നേടുന്ന ഒന്നല്ല, സാധ്യമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് സാധിച്ചെടുക്കുന്ന ഒന്നല്ല. അതെന്നും സിദ്ധമാണ്, ഇപ്പോഴും ഉള്ളതാണ് മുക്തി. അത് നിങ്ങൾ വേദാന്ത പരിഭാഷ വരുന്നു, അവിടെ വിശദമായി ചർച്ച ചെയ്തു. നിത്യസിദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സംബന്ധിച്ച് എന്താണ് നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രയോജനം അതിൽ നിന്നുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അപ്പോ ആണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്താണ് വസ്തു സർവാണി ഭൂതാനി ആത്മീവ ഭൂത് വിജാനത ഏകത്വം അനുപശ്യത സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിനും കാണും ചിന്തയുമായി പിന്നെ തന്നെ അന്യമല്ലാതെ എന്ന് കാണുന്ന സർവം അന്യേത് ശോകം അന്യേത് മോഹം ഏകത്വ ദൃക്കിന്. അപ്പൊ അവിടെ ഈ പറയുന്ന കേട്ടാലും നമുക്ക് തോന്നും എന്താണോ ഇങ്ങനെ ഒരു തന്നിൽ നിന്ന് അന്യമല്ലാതെ എല്ലാത്തിനെയും കണ്ടുകഴിഞ്ഞാൽ ഉടൻ അവന്റെ ശോകമോഹങ്ങളെല്ലാം അവസാനിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഗുരു വിവർത്തനം ചെയ്തിരിക്കുകയാണ്, വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും, സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന അതേപോലെ മലയാളത്തിൽ അതിന്റെ വിവർത്തനമാണ്. അതെന്താണെന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല. തിരിച്ചറിയുമ്പോഴാണ് ബോധക്കേട് ഇല്ലാതാവുന്നത്. ബോധക്കേട് ആദ്യം മാറുക, പിന്നെ തിരിച്ചറിയുക, അത് സംഭവിക്കില്ല. അത് ഏതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത് ഇരുട്ടാണെന്ന് വെച്ചോ, ലൈറ്റ് ഇട്ടാൽ എന്തോരും വെട്ടം വരുന്നുള്ള എല്ലാവർക്കും അറിയത്തില്ല. എന്താ സംഭവിക്കുന്നു? ഇരുട്ട് മാറും. ആദ്യം മുറി വന്ന് ജനൽ അല്ല രാത്രി വേണം, ആദ്യം മുറി വന്ന് ഇരുട്ടിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈറ്റിടാൻ പറ്റുമോ? പറ്റുമോ? ആദ്യം ഇരുട്ടിനെ മാറ്റുക, പിന്നെ ലൈറ്റ് ഇടുക. അപ്പൊ ആദ്യം ബോധക്കേടൊക്കെ മാറ്റുക, പിന്നെ അറിവ് കൊണ്ടുവരിക, അത് പറ്റുമോ? അത് നടക്കില്ല. ആദ്യം എന്ത് വരണം? അറിവ് വരണം. അറിവ് വന്നതിന് ശേഷം, അറിവ് വരുമ്പോ ശേഷമോ എന്താണ് മുമ്പല്ല, അറിവ് വരുമ്പോ എന്ത് വരുന്നു? ബോധം വരുമ്പോ ബോധക്കേട് ഇല്ലാതാകും. അപ്പൊ ബോധം വന്നതുകൊണ്ട് ബോധക്കേട് മാറി. പിന്നെ ഈ സുഖദുഃഖങ്ങൾ വരിക, നമുക്ക് സുഖദുഃഖങ്ങൾ ഇല്ലാതാകുക, അത് സാധാരണഗതിയിൽ നമ്മള് സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങൾ ഇല്ലാതാകുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് ശാരീരികമായി, മറ്റൊന്ന് മാനസികമായി. രണ്ടു തരത്തിലാണ് നമുക്ക് സുഖദുഃഖങ്ങൾ അനുഭവപ്പെടുന്നതും ഇല്ലാതാകുന്നു. കാരണം ശാരീരികമെന്ന് പറയുമ്പോൾ വളരെ സ്പഷ്ടമാണ്. നിങ്ങൾ നടന്നു പോകുന്ന കാലില് ഒരു മുള്ള അടിച്ചു കയറും. കാലില് മുള്ള അടിച്ചു കയറിയ ആദ്യം എന്താ വരുന്നത്? വേദന വന്ന അടുത്ത് എന്ത് വരും? സന്തോഷം വരും, ദുഃഖം വരും. ഇതുവരെ മുള്ളു കൊണ്ടിട്ടില്ല. സാധാരണ കാര്യമില്ല. നമ്മള് കാലില് മുള്ളടിച്ചു കയറി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അനുഭവം വരുന്നത് വേദനയാണ്, അടുത്ത് വരുന്നത് ദുഃഖം എന്നാണ്. പെയിൻ സെൻസറുകൾ എന്ന് പറയും. നമ്മുടെ ബോഡിയിൽ മൊത്തമുണ്ട്, മിക്കവാറും എല്ലാ ഭാഗത്തും. കൂടുതലുള്ള നമ്മുടെ ഈ ഉപരിഭാഗത്താണ് ശരീരത്തിന്റെ. അല്ലാതെയും ഉണ്ട്, നമ്മുടെ സന്ധികൾ ജോയിന്റ് ആകുന്ന ഭാഗത്തെല്ലാം പെയിൻ സെൻസറുകളുണ്ട്. വേദനയെ തിരിച്ചറിയുന്ന സാധനം അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലെന്ത് വരുന്നു? ദുഃഖം വരുന്നു. അതാണ് ശാരീരികമായ ദുഃഖം എന്ന് പറയുന്നത്. എന്താണ് ഇന്നത്തെ ആധുനികമായ വ്യാഖ്യാനം. പിന്നെ വരുന്നത് ഈ ശരീരവുമായി ബന്ധപ്പെടാതെ കേവലം മനസ്സിൽ തന്നെ വരും. സൈക്കോജനിക് എന്ന് പറയും. മനസ്സിൽ തന്നെ ദുഃഖം വരും. മനസ്സിൽ തന്നെ വരുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ അത് മനസ്ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കുഴക്ക് വിഷമിപ്പിക്കുന്ന ഒരു ഇതാണ്. പലരും പറയും ഇതാണോ ഇത്, നെഞ്ചിനൊരു വേദന. ഡോക്ടറെ അടുത്ത് കഴിഞ്ഞു, ഡോക്ടർ ഇ സി ജി എടുക്കുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യുന്നു, MRI എടുക്കുന്നു, എല്ലാം നോക്കുമ്പോൾ ഹാർട്ട് നോർമലായി പ്രവർത്തിക്കുകയാണ്, ഒന്നുമില്ല. പക്ഷെ മനസ്സിന് വേദന, ആ വേദന മനസ്സിനാണ്. ഡോക്ടർമാർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അയാൾ പറയും, അങ്ങനെ ഒരാൾ മുമ്പോട് വരുമായിരുന്നു, കുളത്തൂരുന്നു. ഞാനിവിടെ ഉള്ള സമയത്ത് അയാൾ ഇവിടെ വരുമായിരുന്നു. ഞാനിവിടെ നിന്ന് പോയി പന്മനയിൽ പോയതിന് ശേഷം അയാൾ അവിടെ വരുമായിരുന്നു. അപ്പോ ഇയാൾക്ക് ഇതാ പ്രശ്നം, ഇയാൾക്ക് നെഞ്ചിന് വേദന. ഇത് കഥയല്ല, എനിക്ക് മനസ്സിലായത് സൈക്കോജനിക്കാണ്. പക്ഷെ അയാളോട് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളുടെ അടുത്ത് നമ്മളിത് മാനസികമാണെന്ന് പറഞ്ഞാൽ അയാളെ ഭ്രാന്തനെന്ന് വിളിച്ചെന്ന് പറയും, നമ്മളെ ശത്രുവാകും. പിറ്റേ ദിവസം മുന്നേ പുറത്തിറങ്ങി നമ്മളെ കുറിച്ച് അനാവശ്യങ്ങൾ പറയും. പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മളൊരു കാര്യം ചെയ്യുക, ഡോക്ടറെ പോയിക്കൊണ്ട് പരിശോധിക്കുക. അവരൊക്കെ വിചാരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള സ്വാമിമാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നുള്ളിയെടുത്ത് കളയാം, ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അത് നടക്കുന്ന കാര്യമില്ല. അതിന് മാനസികമായ ചികിത്സയെ പറ്റും. ശരിക്കും അത് മരുന്ന് കഴിക്കേണ്ട അസുഖം, മരുന്നുകൊണ്ടാണ് മാറ്റേണ്ടത്. മരുന്നുകൊണ്ട് ചിലപ്പോൾ മാറിയില്ലെന്നുണ്ട്, ചിലപ്പോൾ മാറാറുമുണ്ട്. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് വരും, അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവരുടെ ചിന്തയൊക്കെ പിടിച്ചു കിട്ടും. അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ മരുന്ന് കഴിക്കാനും തരും. ഇയാൾ കുറെ കാലം ഈ പ്രശ്നമായിട്ട് നടക്കും. ഒരു നമ്മൾ ഞാൻ മനുഷ്യൻ മരിച്ചുപോയി, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ ഗൾഫിലായിരുന്നു. എന്നെ കാണുമ്പോൾ അയാൾക്ക് 50 വയസ്സ് കൂടുതൽ പ്രായമില്ല. അമ്മയാൻ സ്വാമിക്ക് ഇത് അറിയാം, അയാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അയാൾ ഒരു കുറച്ചു കാലം കഴിഞ്ഞാണ് മരിച്ചുപോയി. ഈ വേദന താങ്ങാൻ വയ്യാതെയാണ് മരിച്ചത്. ശരിക്കും ഇതിനാണ് മാനസികമായ വേദന. ഇത് വരുന്ന മനസ്സിന്റെ പ്രശ്നമാണ്. അങ്ങനെ പലർക്കും വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മാനസികമായ വേദന ഉണ്ടെങ്കിൽ പോയി ഡോക്ടറെ കാണണം. നല്ല ഡോക്ടറെ കണ്ട മാറ്റം വരും. അല്ലാതെ അത് പ്രാർത്ഥിച്ചും ജപിച്ചും ഒന്നും മാറ്റാൻ നോക്കി നടക്കുന്ന കാര്യമില്ല. മരുന്ന് വേണ്ടിടത്തും മരുന്ന് തന്നെ വേണം. പിന്നെ അത്തരം പ്രശ്നങ്ങൾ ചികിത്സിക്കുമ്പോഴും അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. പക്ഷെ അതിപ്പോ ഡയബറ്റിക്സ് ഇവര് ശാരീരികമായ ഒരു അസുഖമാണ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, ചികിത്സിക്കുമ്പോ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ സൈഡ് എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് എന്ന് വിചാരിച്ചു ചികിത്സ മതിയാകും. പലരുടെയും തെറ്റിദ്ധാരണയാണ് ചികിത്സിച്ച സൈഡ് എഫക്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ചികിത്സിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആത്മീയ മണ്ഡന്മാരാണ് ഇങ്ങനെയൊക്കെയുള്ള ധാരണയും കൊണ്ട് നടക്കുന്നത്. ആത്മീയ മണ്ഡന്മാരെന്ന് പറഞ്ഞ് മനസ്സിലാവും. അപ്പൊ ഒരാൾക്ക് ഇതുപോലെ ഒരു അസുഖമുണ്ട്, ഒരു ആത്മീയ മണ്ഡലം. ഞാൻ പറഞ്ഞു സ്വാമി ഇത് പോയി, സ്വാമി എന്ന് പറഞ്ഞു എപ്പം നിങ്ങളെങ്കിൽ അന്വേഷിക്കും, പോയി ചികിത്സിക്കണം. പിന്നെ ട്രീറ്റ്മെന്റ് ആവശ്യം, അത് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ഇത് ചികിത്സിക്കാതിരുന്ന അതിനും വലിയ പ്രശ്നമാണ്. എനിക്കിപ്പോ ഒരു 23-24 വർഷമായി ഡയബറ്റിക് ആയിട്ട്. ഞാനത് പലതരത്തിലും എന്താണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, മരുന്നും കഴിക്കുന്നു. പക്ഷെ ഇത് ഈ അസുഖം തുടങ്ങിയ സമയത്ത് ഓരോ ഡോക്ടർ എനിക്ക് മരുന്ന് തന്നപ്പോൾ ഞാൻ മരുന്ന് എടുത്ത് വലിച്ചിറങ്ങി, അന്ന് ഇത് സ്വീകരിക്കേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ആയുർവേദം കൊണ്ടും ഒക്കെ മാറ്റാമെന്ന്. മണ്ടനായിരുന്നു തുറന്നു പറയുന്നത്, കുഴപ്പമില്ല. ഞാൻ ചെയ്ത മണ്ടത്തരം കൊണ്ട് എന്ത് ചെയ്തു, പിന്നെ നല്ല ഡോസ് മരുന്ന് കഴിക്കേണ്ടി വന്നു. കഴിച്ചു അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായി. അതിന്റെ എന്താണ് ലിവറിനെ ബാധിച്ചു, പ്രോസ്റ്റേറ്റിനെ ബാധിച്ചു, പാൻക്രിയാസിനെ ബാധിച്ചു. ഇപ്പൊ എവിടെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഡോക്ടർമാരും നിരന്തരം എന്താണ് അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ടൊക്കെ പോകുന്നു, അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നതനുസരിച്ച് മര്യാദക്കാരനായി ഒരഹങ്കാരമില്ലാതെ ഞാൻ ജീവിക്കുന്നു. എന്തുകൊണ്ട് വൈകി അങ്ങനെ അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനാൽ തന്നെ തട്ടിപ്പോയാൽ തട്ടിപ്പോകുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ട്, വൈദ്യശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പൊ സൈഡ് എഫക്റ്റ് വരുമെന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കാതിരിക്കരുത്. അത് എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, അത് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ അതിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഇഡലി സാമ്പാറും കഴിച്ചാലും സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം എന്തെങ്കിലും ഈ ലോകത്തൊരു എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാതിരിക്കത്തില്ല. അത് പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അതുപോലെ ഇങ്ങനെയുള്ള മാനസികമായ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വൈദ്യ സഹായം തന്നെ തേടും. കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, എന്നാലും നമുക്ക് കുറെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കുറെയുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു, പിന്നെ ആയുർവേദത്തിന് എന്താ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത? ആയുർവേദത്തിന് വളരെ മാരകമായ സൈഡ് എഫക്റ്റുകളുള്ള മരുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പച്ചിലകളൊക്കെ എടുത്ത് ലക്കും ലകാനും ഇല്ലാതെ 10-15 എണ്ണമൊക്കെ അരച്ച് കലക്കി വേവിച്ച് കുടിക്കുമ്പം ശരിക്കും നമ്മുടെ ആ അസുഖത്തിന് ആവശ്യമുള്ളതായാലും 1-2 എണ്ണം ആയിരിക്കും. ബാക്കിയുള്ള ഈ 10-15 എണ്ണത്തിൽ 1-2 ആവശ്യമാണ്. ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതൊക്കെ പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അന്ധവിശ്വാസമാണ് ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്, നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് വാസ്തവത്തിൽ ഒരിക്കൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടത്തി ആയുർവേദത്തെ കുറിച്ച്. അപ്പൊ അത് ഞാൻ വായിച്ചതാണ്. അവരെഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കഷായത്തിന് 40 മരുന്നുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കേവലം 1-2 മരുന്നേ ആ രോഗത്തിന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് പഴയ കാലത്ത് അവർ വെറുതെ കൂട്ടിച്ചേർത്താണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ യഥാർത്ഥ മരുന്ന് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കായിരിക്കും. ഉരുട്ട് ബുദ്ധി അതെല്ലായിടത്തും ഇവർ കാണിക്കും. വാസ്തവത്തിൽ 2 ഇല ആവശ്യമുള്ളത്, അതിന്റെ കൂടെ 12 ഇല കൂടെ ചേർത്ത് അല്ലല്ല അവർ മനസ്സിലാക്കിയിട്ടാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയും. ഇങ്ങനെ പരിശോധിച്ച് ഇത് കഴിച്ചാൽ ഇത് മാറുമെന്ന് മനസ്സിലായി. അപ്പോ ഞങ്ങളുടെ നാട്ടില് ഒരു പാമ്പ് കടിക്ക് ചികിത്സിക്കുന്ന ഒരു ആശാൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും പാമ്പ് കടിച്ച് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആശാൻ മരുന്ന് പറിക്കാൻ പോകും. മരുന്ന് പറിക്കാൻ പോയി മരുന്ന് കൊണ്ടുവരും, മരുന്ന് കൊണ്ടുവന്നിട്ട് ചികിത്സിക്കും. അപ്പൊ ഇത് പലപ്പോഴും ഈ കടിക്കുന്ന വിഷമുള്ള പാമ്പായിരിക്കില്ല, അതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെടും. വിഷമുള്ള പാമ്പ് കടിച്ചാലേ ചാകത്തുള്ളൂ. അപ്പൊ ആൾക്കാർ രക്ഷപ്പെടും അങ്ങനെ. പക്ഷേ ആൾക്കാർക്ക് വലിയ വിശ്വാസമാണ് ആശാന്. അപ്പൊ ആശാൻ എങ്ങനെയാണ് ഈ ചികിത്സിക്കുന്നതെന്നറിയാം. ഒന്ന് രണ്ട് പേര് ആശാർക്കും മരുന്ന് പറഞ്ഞു കൊടുക്കില്ല, പിറകെ പോലും ഏത് ഇലയാണ് പറിച്ചതെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ആശാൻ നടന്നിടക്കാൻ ചെന്നപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നു, ആശാ അവിടെയുള്ള എല്ലാ ഇലയും പറിച്ചിരിക്കും. ഓയോമാരെല്ലാം ശശിയായി ഇലയാറിലയാ മരുന്ന് പോകുന്നതെല്ലാം ആശാൻ പഠിച്ച് കയക്കും കളയും. എന്നിട്ടാ ഒരില മാത്രം പറയും. പഴയ ആശാന്മാരൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് ഗുരുവിനെ സേവിക്കണമെന്ന് പറയുന്നത് വിദ്യക്ക്. ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല, ഇവരുടെ മനസ്സിരിക്കുന്ന കാര്യമില്ല. അറിയാൻ ശ്രമിച്ചാൽ അതിന്റെ വഴി അടച്ചുകളും. എന്റെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്ത് അവന്റെ ജ്യേഷ്ഠന് പാമ്പ് കടിച്ച് മരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആശാൻ ഒരു ഭയങ്കര തട്ടിപ്പാണെന്ന്. അപ്പോഴാണ് ഞാൻ ഈ ഇത്തരം വിശ്വാസങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ അപ്പോഴേ തുടങ്ങിയത്. അപ്പോ ഈ മാനസികമായ ദുഃഖം അത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ മനസ്സിന്റെ ഓരോ മനസ്സാണ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഘടന വേറെ വേറെയൊക്കെയാണ്. ചിലർക്ക് മാനസികമായ നല്ല ബലമുള്ള ഒരു മനസ്സായിരിക്കും, തന്റെ അവിടെ ഉള്ള മനസ്സായിരിക്കും അവർക്ക് ഇത്തരം ദുഃഖങ്ങളെയൊക്കെ നേരിടാനുള്ള നല്ല ശക്തി കാണും. അങ്ങനെ ശക്തിയുള്ളവരെന്ത് ചെയ്യും, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിനെ അതിജീവിക്കും, അതിനുള്ള ശേഷി അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ സുഖദുഃഖങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പ് കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അതിന് ആത്മബോധമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങനെ സുഖദുഃഖങ്ങളെ നേരിടുന്നതിനുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മബോധം ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖദുഃഖങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൽ തളർന്നു പോകാതിരിക്കും, നിയന്ത്രിക്കാൻ പറ്റും. ഈ ഡയബറ്റിക്സ് പോലെയാണ്, നിയന്ത്രിക്കാനേ പറ്റും, ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കുറേക്ക് നിയന്ത്രിച്ച് ജീവിതം പോട്ട് ഉണ്ടാകാൻ പറ്റും. ഒരു ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കാം. അത് നമ്മൾ മാനസികമായ നമ്മുടെ എന്താണോ ഒരു തയ്യാറെടുപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്, നമ്മൾ ജീവിത അനുഭവങ്ങളിലൂടെ നേടിയെടുക്കുന്നതാണത്. ചെറിയ പ്രായത്തിൽ വളരെ പ്രതികൂല സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നവർക്ക് ആ ശക്തി കൂടുതലായിരുന്നു പലപ്പോഴും. ചിലപ്പോൾ പ്രതികൂല സാഹചര്യം കൊണ്ട് അവരുടെ മനസ്സ് തകർന്നു പോവുകയാണെങ്കിൽ അത് നേരെ തിരിച്ചു പോകും. രണ്ടു തരത്തിലും സംഭവിക്കാം. കുട്ടിക്കാലത്ത് പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ചിലരുടെ മനസ്സ് തകർന്നു പോകും, അവർക്ക് ദുഃഖങ്ങളെ നേരിടാൻ പറ്റില്ല. ചിലരതിൽ നിന്ന് ശക്തി ആർജിക്കും, അവർ ദുഃഖങ്ങളെ നേരിടും. രണ്ടു തരത്തിലാണ്. ചിലർക്ക് അങ്ങനെയല്ല, സഹജമായി നല്ല ബലമുള്ള ഒരു മനസ്സായിരിക്കും. ഈ വ്യത്യാസങ്ങളൊക്കെ വരും നമ്മുടെ ബ്രെയിനിന്റെ വ്യത്യാസം കൊണ്ടാണ്, നമ്മുടെ ജീനുകളുടെ വ്യത്യാസം കൊണ്ടാണ്. ഓരോരുത്തരുടെയും ജീനുകൾ വ്യത്യസ്തമാണ്, അതിനനുസരിച്ചുള്ള അതിനകത്തുള്ള കോഡിംഗ് വ്യത്യാസമാണ്. ആ കോഡിംഗാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, ജീനിലുള്ള കോഡിംഗ്. അപ്പൊ നമ്മുടെ മനസ്സ് പലതരത്തിൽ. അപ്പൊ അങ്ങനെ മനസ്സിന് നല്ല ദൃഢതയുള്ള ആൾക്കാർക്ക്, ഇത് ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തിയുള്ള ആൾക്കാർക്ക് സുഖദുഃഖങ്ങളെയൊക്കെ നേരിടാൻ ശക്തി കൂടിയിരിക്കും. അതിന് അദ്വൈത ബോധമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. കാരണം അദ്വൈത ബോധത്തിന് ഒരേ ഒരു പ്രയോജനമുള്ളൂ, എന്താണോ. പിന്നെ ഇപ്പോ എന്താണ് ഈ മാനസികമായി കുറച്ച് ദുർബലമായ മനസ്സാണ്, പെട്ടെന്ന് മനസ്സ് തളർന്നു പോകും. അങ്ങനെയൊക്കെയുള്ളവർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അങ്ങനെയൊക്കെയുള്ളവർ എന്ന് വെച്ചാൽ ഇന്നൊരു സൈക്കാട്രിക് കൗൺസിലിംഗ് ഒരു കൗൺസിലറാണ്. ഇപ്പോൾ അവർ പറയും, കാരണം അവർ മനഃശാസ്ത്രം പഠിച്ചവരാണ്, അവർ പറഞ്ഞു കൊടുക്കും ശരി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ആ മനസ്സിന് നേരിടാനുള്ള ഒരു ശേഷി അവർ വർദ്ധിപ്പിച്ചെടുക്കും കൗൺസിലിംഗ്. അതുപോലെ പൊതുവെ ഈ ആധ്യാത്മികമായ ഉപദേശങ്ങളൊക്കെ ഒരു കൗൺസിലിംഗ് പോലെ ഉപകാരപ്പെടാം. അതൊരു കൗൺസിലിംഗിൽ നിന്ന് കൂടുതലായിട്ടൊന്നുമല്ല, ആത്മീയ ബോധത്തിന്റെ മഹത്വമല്ല, അതൊരു കൗൺസിലിംഗിന്റെ പ്രയോജനം ചെയ്യുന്നു. ആധ്യാത്മിക ഉപദേശങ്ങളും അങ്ങനെ ചെയ്യും. കുറെയൊക്കെ സാധനം പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലർ ആശ്രയിക്കുമ്പോൾ അവർക്ക് മനസ്സിന് കുറച്ച് ബലം വരുന്ന അതുപോലെയാണ്. അതൊക്കെ ഒരു കൗൺസിലിംഗിന്റെ പ്രയോജനമാണ് ചെയ്യുന്നത്. അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഈ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്? സർവദുഃഖ നിവൃത്തി, ആത്യന്തികമായ ദുഃഖ നിവൃത്തി, തത്വജ്ഞാനം കൊണ്ട് മോക്ഷം, മോക്ഷം കൊണ്ട് ആത്യന്തികമായ ദുഃഖ നിവൃത്തി. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭ്രമം ഉണ്ടാകും. ഇനി നമ്മൾ നോക്കുക, തത്വജ്ഞാനികളെയൊക്കെ നോക്കുക. ഒരു തത്വജ്ഞാനി ആണ്, രോഗം പിടിപെട്ടു, ക്യാൻസർ പോലെയൊക്കെയുള്ള വളരെ വേദനയുണ്ടാക്കുന്ന ഒരു രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ അവർ നിലവിളിച്ച് നിലവിളിച്ച് പറ്റും. ആ വേദന അനുഭവിക്കും, വേദന അനുഭവിക്കും, നിലവിളിക്കുകയല്ല വേറെ വഴിയൊന്നും. പിന്നെ ആ നിലവിളിക്ക് ആശ്വാസം വേണമെങ്കിൽ മോർഫിനോ പെത്തഡിനോ പോലെയുള്ള സാധനങ്ങളാണ് ഇന്നും ഉപയോഗിക്കുന്നത്. വേദന അറിയാതിരിക്കും, അവരെ മയക്കി കിടക്കും, അത് ചെയ്താൽ പറ്റും. അല്ലെങ്കിൽ വേദന അനുഭവിക്കുക നിലവിളിക്കുകയല്ല ഒരു വഴിയില്ല. അല്ല ആത്മജ്ഞാനുണ്ടെന്ന് പറഞ്ഞ് ദുഃഖം മാറിയിരിക്കത്തില്ല. അതും മരിക്കുന്നതുവരെ വേദന ഉണ്ടെങ്കിൽ അത് അനുഭവിക്കും. അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇങ്ങനെ ഈ എന്താണ് നമ്മുടെ ഈ വിഭ്രാന്തികളും ഈ മണ്ഡസ്വാമിമാരുടെ പ്രചാരണങ്ങളും കൊണ്ട് ആൾക്കാർ തെറ്റായി ധരിക്കുന്നതാണ്. എന്താണ് എന്താണെന്ന് ഇരിക്കുന്നു, അവർക്ക് സ്വദുഃഖങ്ങളൊന്നുമില്ല. നിങ്ങൾ വേദാന്ത ഒരുപക്ഷെ തന്നെ അവസാനം പ്രയോജനം വരിച്ച് പറയും, സുഖദുഃഖാനി അനുഭവിക്കാം, സുഖദുഃഖങ്ങളെ അനുഭവിച്ചിട്ട് അവന്റെ ദേഹം ഉപേക്ഷിക്കാൻ പറ്റും, വ്യക്തമായി പറയും. ഇതിനാണ് പൊതുവെ പറയുന്നത് പ്രാരബ്ധം എന്ന് പറയുന്നത്. പ്രാരബ്ധം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മുടെ ശരീര സംബന്ധിയായി എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ അവശേഷിക്കുന്നുണ്ടോ അതൊക്കെ അയാൾക്ക് അനുഭവിച്ചേ പറ്റും. അപ്പൊ ഈ സുഖദുഃഖങ്ങളൊന്നും താൻ ഉണ്ടാക്കി വെക്കുന്നതല്ലല്ലോ. തന്റെ ശരി, ഇപ്പൊ എന്റെ ശരീരത്തിനൊരു അസുഖം വന്നു, ക്യാൻസർ വന്നു, ഞാൻ ഉണ്ടാക്കി വെച്ചാണ്, ഞാൻ ഉണ്ടാക്കി വെക്കുന്നതല്ല. അത് ശരീരത്തിൽ വരുന്നു, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആധുനികമായ എന്താണ് സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഗുരുദേവന് ഉണ്ടായിരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അന്ന് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നതിനോ ഒന്നുകൂടെ യാതൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോ എന്താണ് ചികിത്സിക്കുക, അന്ന് ഇംഗ്ലീഷ് ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചു. ആയുർവേദത്തിലൊന്നും അതിന് ചികിത്സയില്ല. ഇന്ന് പോലും ചിലത് രക്ഷപ്പെടും, ചിലത് മരിച്ചു. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ചിലത് വേദന കാണത്തില്ല, ചിലത് അസഹ്യമായ വേദനയാണ്. ഗുരുവിന്റെ അസുഖം അസഹ്യമായ വേദനയാണ്. പിന്നെ അത് വ്യത്യാസം വരുന്ന എന്താണ്? അത് നിങ്ങൾ വളരെ ഗുരു സമാധി കിടക്കുമ്പോൾ ഒരു ബിഷപ്പ് വന്ന് കണ്ടല്ലോ, ആ സംഭാഷണം എടുത്ത് വായിച്ചു പോകും. ഗുരു ബിഷപ്പുമായിട്ടുള്ള സംഭാഷണം ഈ രോഗം വരാത്തവനെ, വേദനയില്ലാത്തവന് ഒരു വേദനയുള്ള ഒരാളെ ആശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഈ വേദനയുള്ളവന് ആശ്വസിക്കാൻ പറ്റില്ല, വാക്കുകളൊന്നും പറയുന്ന കൊണ്ടൊന്നും ആശ്വാസം കിട്ടത്തില്ല. എനിക്ക് വേദനയുണ്ട്, നിങ്ങൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ച നിങ്ങൾക്കത് സിമ്പിളാണ് കാര്യം. പക്ഷെ എനിക്കാണെങ്കിലും ഇവൻ എഴുന്നേറ്റൊന്ന് പോയാൽ മതി. ഗുരുവിന്റെ മനോഭാവം അതായിരുന്നു, ഇയാളൊന്ന് സംസാരിക്കും, ഇയാളൊന്ന് എഴുന്നേറ്റ് പോയാൽ മതി. കാരണം ഗുരുവിനെ അറിയാൻ വയ്യാത്ത കാര്യമില്ല ഇയാൾ പറയുന്നത്. ഇയാള് പറയുന്ന കാര്യങ്ങളൊക്കെ അതി കൂടുതൽ ഗുരുവിനറിയാം. എന്നിട്ടും വന്നിരുന്ന് ഉപദേശിക്കുകയാണ്. രോഗം എന്താണെന്നുള്ളത് ആയുർവേദ ശാസ്ത്രം അനുസരിച്ചും ഗുരുവിനറിയാം, ആത്മീയ ശാസ്ത്രം അനുസരിച്ചും ഗുരുവിനറിയാം, അറിയാൻ വയ്യാത്തതുണ്ടാവും. പക്ഷെ പീഡ വന്നാൽ അത് അനുഭവിച്ചേ പറ്റും. അപ്പൊ നിലവിളിച്ച അന്നും ചുറ്റും കൂടിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് നാണക്കേടായി. ഗുരു ഇങ്ങനെ നിലവിളിച്ച എങ്ങനെയെന്നാ അവർ ചോദിക്കുന്നു. ആൾക്കാരെന്ത് വിചാരിക്കും? ശരിയാണ്, ആൾക്കാർ പറയുന്നത് വിചാരിക്കും. ആൾക്കാരുടെ ധാരണ എന്താണ്? ഗുരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് ആൾക്കാരുടെ ധാരണ. അപ്പൊ ആൾക്കാരെ ധാരണ മാറ്റാൻ പറ്റൂ. പെട്ടെന്ന് വരുന്ന വന്ന് കാണുന്ന പിന്നെ ഗുരു നിലവിളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഗുരുവിന് പറ്റൂ. നടക്കുന്ന കാര്യമുണ്ട് കേട്ടോ. ഗുരുവൻ ആരായാലും ശരി, രമണ മഹർഷി, രാമകൃഷ്ണദേവൻ ഒക്കെ ക്യാൻസർ വന്നാണ് മരിച്ചത്. എല്ലാവർക്കും ക്യാൻസർ തന്നെ വന്നു. വേദനയൊക്കെ ഒരുപാട് അവരനുഭവിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? അങ്ങനെയൊന്നുമില്ല. അവർക്കൊന്നുമില്ല, പരമാനന്ദമാണ്. അങ്ങനെ ഇല്ല, അത് ഗുരുവെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ വളരെ ആശ്വാസം തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ശാരീരികമായ വേദനകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്? അത് ഒരു അറ്റാക്കാണ്, പാനിക് അറ്റാക്ക് എന്ന് പറയും. എന്നുവെച്ചാൽ ഭയങ്കരമായ വേദന വരും, വന്നിട്ട് പതുക്കെ അതങ്ങ് റിലീസാവും, അപ്പൊ ശാന്തിയാവും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ വരും. നിങ്ങളുടെ ഉള്ളിനകത്ത് ഒരു പുഴു ഇരുന്നിട്ട് നിങ്ങളുടെ മാംസം തിന്നുന്നു എന്ന് വിചാരിക്കുക. അത് തിന്നിട്ട് അതിന് വയറ് കറയുമ്പോൾ അതും ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് ആശ്വാസമാണ്. അത് തിന്നുമ്പോൾ എന്ത് ചെയ്യും? വേദന കൊണ്ട് പിടയും. ഞാൻ ഈ ക്യാൻസർ രോഗികളൊക്കെ അടുത്തിരുന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ വേദന കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരു വാക്കുകൊണ്ട് ഒരു തരത്തിൽ സമാധാനപ്പെടുത്താൻ പറ്റില്ല. അവരത് അനുഭവിച്ചേ പറ്റും. ഒരു ഡോക്ടർ ക്യാൻസറായിട്ട് അവിടെ വന്നാണ് കഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് കണ്ട അവനെന്റെ പേരെയും കണ്ടിട്ടുണ്ട്, പന്മനെ. ഡോക്ടർമാർ മരുന്ന് കൊടുത്തിട്ട് പോകും. ഇവര് അസുഖത്തിനൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. അയാൾ ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടറാണ്. പക്ഷെ എന്ന് വിചാരിച്ചു വേദന അനുഭവിച്ചേ പറ്റും. പിന്നെ ആശുപത്രി കൊണ്ടിട്ട് മോർഫിന് കൊടുത്തു. അപ്പോ ഈ പറയുന്നത് എന്താണ്? ദുഃഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അനുഭവിച്ചേ, ഇതാണ് അദ്വൈത സിദ്ധാന്തം. നിങ്ങൾക്ക് അനുഭവിച്ചേ പറ്റൂ, ആ അനുഭവത്തെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നെ ഈ പറയുന്നത് ഉണ്ടല്ലോ, എന്താണ് ആത്മാവ് അറിയുമ്പോൾ എവിടെയാണ് ദുഃഖം, എവിടെയാണ് സുഖം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എല്ലാം ആത്മാവാണെന്ന് അറിയുന്നവൻ അവൻ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കും. അവൻ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കും. അവൻ മനസ്സിലാക്കുന്നു ഈ സുഹൃത്തുക്കളൊന്നും ഒന്നും ആത്മാവിനില്ല, ഇതൊക്കെ മനസ്സിലാണ് എന്നാ മനസ്സിലാക്കുന്നു. അപ്പൊ എവിടെ ദുഃഖം എവിടെ സുഖം എന്ന് ചോദിച്ചാൽ ആത്മാവിനെവിടെ സുഖം ആത്മാവിനെവിടെ ദുഃഖം എന്നാണ്. ആത്മാവിൽ ഇതൊന്നുമില്ല. ഇതാണ് ഇവരുടെ വിശേഷത. ഏത്? ഈ തത്വജ്ഞാനികൾക്ക് ഉണ്ടാകുന്ന കൂടുതലായി ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്ന ഇതാണ്, അവർക്ക് ഇത്രയും അറിയാം ഈ സുഖദുഃഖങ്ങളൊന്നും ആത്മാവിനില്ല. പിന്നെ എവിടെയാണ്? എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലുമാണെന്നുള്ള അറിയാം. ഇങ്ങനെ ഒരു ബോധം അവർക്കുണ്ട്. പക്ഷെ ആ ബോധം ദുഃഖത്തെ ഇല്ലാതാക്കില്ല. അതുകൊണ്ടാണ് അവിടെ ഈ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിന് അംഗീകരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം, പ്രാരബ്ധം ഒരു സഞ്ചീതം കിമാകാമി എന്ന് ഗുരു പറഞ്ഞിട്ടില്ലേ? എവിടെയാണ് പ്രാരബ്ധം? അത് ഈ സുഖവും ദുഃഖം ഇല്ലെന്ന് പറഞ്ഞവരെയാണ്. ആത്മാവിന് പ്രാരബ്ധമില്ല. പ്രാരബ്ധമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? ശരീരത്തിലും മനസ്സിലുമാണ്. ശരീരത്തിനും മനസ്സിനുമാണ് പ്രാരബ്ധങ്ങളൊക്കെ. ആത്മാവിന് സുഖമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. ബാക്കി എന്തെല്ലാം ശരീരത്തിനും മനസ്സിനും സാധ്യമാകുമോ അതെല്ലാം വരും. എല്ലാം വരണമോ നിർബന്ധമൊന്നുമില്ല. എന്തിനൊക്കെ വരാൻ സാധ്യത ഉണ്ടോ അതൊക്കെ വരാം. എല്ലാം വരുമെന്ന് പറഞ്ഞാൽ എല്ലാം വരുമെന്ന് അർത്ഥമില്ല. അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞു. ഇപ്പോ ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾ അവരിങ്ങനെ എന്താണോ ഇങ്ങനെ ഒരു ആധ്യാത്മിക മാർഗത്തിലേക്ക് വരികയും അവരൊരുപാട് സാധനങ്ങൾ അനുഷ്ഠിച്ചു. ഈ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? അവശ്യവിശദമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് കരിമലം ഗുരുവിന്റെ തന്നെ ഭാഷ പറഞ്ഞു, അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ സാധനങ്ങൾ അനുഷ്ഠിച്ച് മനസ്സിനുള്ള ഒരുപാട് ദോഷങ്ങളെ മാറ്റി. സാധാരണ ഏത് മനസ്സിനും കാണാവുന്ന കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, മനസ്സിനെ ശുദ്ധീകരിച്ചു. അതൊന്നും മനസ്സിൽ കാണത്തില്ല എന്നൂടെ നമ്മൾ മനസ്സിലാക്കും. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ കാണുന്നതൊക്കെ ഗുരുവിന്റെ മനസ്സിൽ കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? ഇതുകൊണ്ടല്ല, ഗുരു അതിനു വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് അതിനെയൊക്കെ മാറ്റി. അങ്ങനെയാണ് ഗുരുവായത്. അപ്പോ എല്ലാവരുടെയും മനസ്സൊന്നുപോലെ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഗുരുവിന്റെ മനസ്സല്ല നമ്മുടെ മനസ്സ്. ഗുരുവിന്റെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതാണ് ശുദ്ധമായ മനസ്സെന്ന് പറയുന്നത്. അപ്പോ മനസ്സിൽ നിന്ന് മാറ്റേണ്ട ദോഷങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ക്യാൻസർ എന്ന് പറയുന്ന മനസ്സിന് ബാധിച്ചതല്ല. പിന്നെ എവിടെയാവുന്നത്? ശരീരത്തിനാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഗുരുവിനെ നിങ്ങൾ മനസ്സിലാകുമ്പോൾ ഒരു ആധുനിക മനുഷ്യനായി മനസ്സിലാകും. അല്ലാതെ ഈ അപരിഷ്കൃതമായ ഭാവനകളും ചിന്തകളും ഒന്നും കൊണ്ടും മനസ്സിലാക്കില്ല. മനസ്സിലാക്കിയാൽ എന്താണ്, വരുന്ന സമൂഹത്തിന് ഗുരുവിനെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ. കേവലം കുറച്ച് അന്ധവിശ്വാസികളുടെ ഗുരുവായി മാത്രമേ ഇരിക്കൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്കിപ്പോ ജീവിക്കണമെങ്കിൽ ഗുരുവിനെ ഒരു അന്ധവിശ്വാസികളുടെ ഗുരുവാക്കിയാലേ നിങ്ങൾക്ക് വയറ്റിപ്പഴുപ്പ് നടക്കത്തുള്ളൂ. പക്ഷെ അത് തെറ്റായ ധാരണയുണ്ടാകും. അപ്പോ ഗുരുവിന്റെ വിശേഷത എന്ന് പറയുന്നത് അതാണ്. ഗുരു എന്ത് ചെയ്തു? തന്റെ മനസ്സിൽ വരാവുന്ന മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്തു. പക്ഷെ ശരീരത്തിന് വന്നു ചേർന്നത് അത് ആരും വരുത്തിവെക്കുന്നതല്ലല്ലോ. അതാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കാലിലൊരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ മനസ്സിനെന്ത് വരും? സന്തോഷം ഇപ്പൊ വരൂ, പിന്നെ ദുഃഖം വരൂ, ഇതൊക്കെ വരും. പിന്നെ നിങ്ങളുടെ മനസ്സിന് അതിന് വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ പേരെന്താണ്? കാർലോസ്, ഇയാൻ കാർലോസ് കേട്ടിട്ടുണ്ട് ഈ പേര്. ഇയാള് 1971 ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ഇടുന്ന യുദ്ധത്തില് ഒരു മിലിറ്ററി ഓഫീസറായി. വളരെ പ്രസിദ്ധമാണ്. പ്രസിദ്ധമായ കാര്യങ്ങളും നിങ്ങൾ അറിയത്തില്ല, ലോകവിവരം കുറവാണ്. അപ്പൊ ഇദ്ദേഹം ഈ ബംഗ്ലാദേശ് അന്ന് ഡാക്ക വീണതിന് ശേഷം ഇദ്ദേഹം അവിടെ ഇദ്ദേഹത്തിന് അവിടെ നിയോഗിച്ചു. ഇദ്ദേഹം വളരെ ധീരനായ ഒരു ബൂർക്ക പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു, വളരെ പ്രസിദ്ധനാണ്. ഇദ്ദേഹത്തിനെ നിയോഗിച്ചു അവിടെ. ഇദ്ദേഹം അവിടെ ചെന്നു കഴിഞ്ഞു, യുദ്ധമുഖത്താണ്. അപ്പൊ വീണ്ടും അവിടെ സംഘടനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ ചെന്ന് ഈ പോയ വഴിക്ക് ഒരു മൈനിൽ ചവിട്ടി. മൈനെന്ന് പറഞ്ഞാൽ ശത്രുപക്ഷക്കാർ മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു ബോംബാണ്. അതിൽ കാല് വച്ചു കഴിഞ്ഞാൽ കാല് അനക്കാൻ പാടില്ല, അനങ്ങിയാൽ പൊട്ടിത്തെറിക്കും. കാല് വെച്ച് അങ്ങനെ നിന്നാൽ കുഴപ്പമൊന്നുമില്ല. നമ്മള് പ്രസിദ്ധമായൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ഒരാൾ ഒരു മൈനിൽ വീഴുന്നതും കിടക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം പൊട്ടിത്തെറിക്കുന്നു. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒരു സിനിമയാണ്. അതുപോലെ ഇയാളെ ഇതേ കൊണ്ട് കാല് വെച്ച് കാലനക്കി പൊട്ടി കാലിച്ച് തെറിപ്പോയി. അപ്പോ ഇയാളുടെ അടുത്ത്, ഇയാളുടെ ഉദ്യോഗസ്ഥനാണ്, ഇയാളുടെ അടുത്ത് വേറെ ഒരു സർജന്റ്. അപ്പൊ നോക്കി കാല് ചെതറിയിരിക്കുകയാണ്. ഇയാൾക്ക് ആ കാലും വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയില്ല, യുദ്ധസ്ഥലത്താണ്. അയാൾ പറഞ്ഞ കാല് മുറിക്കാൻ പറഞ്ഞു സർജന്റിന്റെ അടുത്ത്. അവരുടെ കുർക്കി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു വളഞ്ഞ കത്തി. ഈ സർജന്റ് പറഞ്ഞു പറ്റിയില്ല, അയാളുടെ ഓഫീസറാണ്, അയാൾ അങ്ങനെ കാല് മുറിക്കും. കാല് മുറിക്കണമെങ്കിൽ ഒരു സർജൻ വേണം, കാരണം അവിടെ മോർഫിൻ പെത്തഡിൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ കാല് മുറിക്കാൻ പറ്റും. ഇതൊന്നുമില്ല, അങ്ങനെ കാല് മുറിക്കും. ഇയാൾ ആ കത്തി ഇങ്ങോട്ട് വാങ്ങിച്ചു, ഈ കാലിനെ എടുത്ത് ഒരു കല്ലിലോട്ട് വെച്ചിട്ട് ഒരൊറ്റ വെട്ടു. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഈ പട്ടാളക്കാർ പോയി ഒരു ബഷീർ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഇവർ തടവിൽ പിടിച്ചാണ് പാകിസ്ഥാൻകാരൻ. പാകിസ്ഥാൻ 8000 പട്ടാളക്കാർ ഒറ്റയടിക്ക് അവർ തടവിൽ പിടിച്ചായിരുന്നു. അന്ന് അതിൽ ഒരു തന്നെ അവർ പൊക്കിക്കൊണ്ടുവന്നു. ഉടൻ തന്നെ മറ്റ് സജ്ജീകരണമൊക്കെ ചെയ്ത് ഇയാളെ കാല് ആ ഡോക്ടർ വന്നിട്ട് പിന്നെ ഡ്രസ് ചെയ്ത് ഓപ്പറേഷനൊക്കെ എടുത്ത് അയാൾ രക്ഷപ്പെട്ടു. അപ്പോ ഇതെന്താണ്, ഇതെന്താ കാണിക്കുന്നത്? അപ്പൊ ശരീരത്തിന്റെ വേദന മനസ്സിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങാനുമാണ് കാല് ബോംബ് പൊട്ടണ്ട, നല്ല ഒരു കുറ്റി കയറി അപ്പൊ തന്നെ തീർന്നു. മനുഷ്യന്റെ കാല് ചെതറിപ്പോയിട്ടും അയാൾ പരമവിശിഷ്ട സേവാ മെഡൽ കിട്ടി, അത് സൈന്യത്തിൽ. അതിനുശേഷമാണ് ഇന്ത്യയുടെ സൈന്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഈ മനുഷ്യനെ വീണ്ടും പട്ടാളത്തിയെടുത്തു. സാധാരണ അംഗഭംഗം എന്ന പട്ടാളത്തിയെടുക്കില്ല, അയാൾ മേജർ ജനറലായിട്ടാണ് റിട്ടയർ ചെയ്തത്. അവരൊരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച്. അപ്പോ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരെ പറഞ്ഞതാണ്, മനസ്സിന്റെ തന്റെ ഇടമാണ്. ഇത് രണ്ടു തരത്തിൽ സംഭവിക്കാം. എന്തായാലും ഇതിന് അസാമാന്യമായ മാനസിക ധൈര്യം വേണം. ചിലരും ഇപ്പൊ പലരും എനിക്കറിയാം കയ്യിലെങ്ങാനും ഒരു മുറിവ് തന്നാൽ അതാ അടക്കുന്നു, ബ്ലഡ് കണ്ടാ മതി. അപ്പൊ ബോധം പോകുന്ന ആൾക്കാരുണ്ട്, ബ്ലഡ് കണ്ടാ മതി. അപ്പൊ അതാണ് മനസ്സിന്റെ. ശരീരത്തിന്റെ കാര്യങ്ങൾ മനസ്സിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അത് മനസ്സിനനുസരിച്ചിരിക്കും. നമ്മുടെ മനസ്സെങ്ങനെയാണ്, ഇയാൻ കാർലോസിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് രണ്ടുപേരും സംഭവിക്കുക. ഒന്ന് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പെയിൻ സെൻസേഴ്സ് അതെല്ലാം മരവിച്ചു പോകും, വേദന അറിയത്തില്ല. അങ്ങനെയും വരാം. ഈ ആക്സിഡന്റൊക്കെ പറ്റിയാലേ ആൾക്കാർ ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വയം കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതാണ്. ഒരാൾ ഒരു ബൈക്ക് ആക്സിഡന്റ് നടന്നപ്പോൾ അയാളെ അവിടെ നിന്ന് പിടിച്ചെടുത്ത് വേറെടുത്ത് കൊണ്ട് ഇന്ന് പാളിങ്ങനെ ഇരിക്കണം, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒരു ബോധമില്ല. ബോധമുണ്ട്, നടന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അയാൾക്ക് ബോധമില്ല, വേദനയില്ല ഒന്നും. അപ്പൊ അങ്ങനെ സംഭവിക്കാം, ഷോക്ക് കൊണ്ട് ഇത് മരവിച്ചു പ്രവർത്തിക്കാതെ. അങ്ങനെ പ്രവർത്തിക്കാതെ വന്നാലും പെട്ടെന്ന് വേദന അറിയത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേദന അറിയും, അങ്ങനെ വരാം. ഇപ്പൊ ഈ രമണമഹർഷിയുടെയൊക്കെ ഒരു സംഭവം പറയും, എന്താണ്, രമണമഹർഷിക്ക് കയ്യിൽ ക്യാൻസർ ആയിരുന്നു, ഒത്തിരി അതിശയോക്തി കലർത്തി പറയും, അത് പുഴുവായിരുന്നു. ഡോക്ടർ വന്നിട്ട് എന്ത് ചെയ്തു, അതിനെ മയക്കാതെ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. തള്ളു പാർട്ടിയോട് പറയുന്നതാണ്, രമണമഹർഷിക്ക് ഒരു മുറിവെന്ന പുഴുവൊന്നും വരത്തില്ല, കാരണം എന്തുകൊണ്ട് നോക്കാൻ ഒരുപാട് ആൾക്കാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, അവർ പുഴുക്കാതെയൊക്കെ നോക്കും. എന്നാലും രമണമഹർഷി പുഴുത്തെന്ന് പറഞ്ഞാലേ രമണമഹർഷിയുടെ മഹത്വം കൂടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെന്ത് പറയും, ക്യാൻസർ വന്ന് പുഴുത്ത് പിന്നെ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ നടക്കുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അങ്ങനെ വലിയ വ്രണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്യും, മരവിച്ചു. നമ്മൾ സാധാരണ പറയുന്ന മരവി, കാരണം ഈ പെയിൻ സെൻസേഴ്സ് കൂടുതലുള്ള നമ്മുടെ തൊലിയുടെ പുറത്താണ്. പിന്നെ നമ്മുടെ ഈ ബ്രെയിനിലൊരു ആവരണമുണ്ട്, മെനഞ്ചസ് എന്ന് പറയും, അതിലാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ നെറ്റിയിൽ, വിരലിന്റെ തുമ്പില് ഇവിടെയൊക്കെയാണ്. കാരണം നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ കൈ ഇവിടെ വയ്ക്കുന്നത് എന്തുകൊണ്ടാണോ, ഇവിടെയാണ് കൂടുതൽ പെയിൻ സെൻസറുകൾ ഉള്ളത്. നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലതില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഈ ഫ്രണ്ടൽ ലോബ് ഇതാണ് ഈ ഭാഗം, നെറ്റിയുടെ പിന്നുള്ള ഭാഗം, ഇവിടെ നമ്മളെ വേദനയൊക്കെ കൂടുതൽ നമ്മളെ അറിയിക്കുന്നു. അപ്പോ ഈ അങ്ങനെ മരവിപ്പ് വന്നു കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യാം. ഈ ചില ആക്സിഡന്റൊക്കെ പറ്റുന്നവർ ഉടൻ തന്നെ ടേബിളിൽ കയറ്റി ഓപ്പറേറ്റ് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ സമയത്ത് അവരറിയത്തില്ല, അനസ്തീഷ്യ കൊടുത്തതുപോലെ ഇരിക്കും, അവർ വേദനയൊന്നും അറിയത്തില്ല. അപ്പോ ഇപ്പൊ രമണമഹർഷി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് മരവിച്ചതുകൊണ്ടായിരിക്കും, അത് ആത്മജ്ഞാനം കൊണ്ട് ദുഃഖം മറന്നുവെന്നുമല്ല. അത് ഈ വ്യാഖ്യാതാക്കൾ പറയുന്നു, മരവിച്ചു പോയി അറിയത്തില്ല. കുഷ്ഠം പോലെയുള്ള അസുഖം വരുന്നവര് അവര് ആ ഭാഗത്തും തൊട്ടാ അറിയത്തില്ല. കാരണം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതൊക്കെ ഇതിന് പല സംഭവങ്ങളാണ്. ഇപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് മുറിവൊക്കെ വന്ന് അയാൾ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ എന്റെ അർത്ഥം ആത്മജ്ഞാനം കൊണ്ട് അറിഞ്ഞില്ലെന്നല്ല. എന്താണ്, ശരീരത്തിന്റെ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടാണ്. ഇതൊക്കെ കുറിച്ച് നമ്മൾ സയന്റിഫിക്കായിട്ട് മനസ്സിലാക്കണം. വെറും മണ്ടം സ്വാമിമാരുടെ പ്രഭാഷണം മാത്രം കേട്ട് ജീവിക്കരുത്, ജീവിതം പാഴായിപ്പോയ. എന്താണ് ചിരിക്കുന്നത്, ഞാൻ സ്വാമിയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു, ഞാൻ ധരിച്ചടേ. ഇത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇന്ന് ഒരുപാട് സയന്റിഫിക്കായ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വിവരമുള്ള കൊച്ചു പിള്ളേരെ മുമ്പ് ചെന്നെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും. എന്നോട് അങ്ങനെ പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ അബദ്ധം പറഞ്ഞല്ല, ചില സ്വാമിയാരുടെ അബദ്ധ പ്രഭാഷണം കേട്ടിട്ട് എന്നോട് പിന്നെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി എന്നോട് ചോദിച്ച്, ഞാൻ പറഞ്ഞ ആ സ്വാമിക്ക് തീർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേർക്ക് സമാധാനമായി. അതുകൊണ്ട് കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. സൗതുക്കങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണോ, ആത്മാവൻ ഇല്ല. പ്രാരബ്ധമില്ലെന്ന് പറഞ്ഞാൽ എന്താണോ, ആത്മാവിൽ അതൊന്നുമില്ല. പിന്നെ അവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. ശരീരത്തിൽ വേദന വന്നാൽ അനുഭവിച്ച് മതിയാവും. അവസാനം പറഞ്ഞാൽ കേട്ടില്ല. പ്രാക്ടിക്കൽ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ വേദാന്തം എല്ലാം പഠിച്ചിട്ട് കല്യാണം കഴിക്കുക, ഇതിനാണ് പ്രാക്ടിക്കൽ വേദാന്തം എന്ന് പറയുന്നത്. വേറെ അതിനകത്തൊരു കാര്യമില്ല.